പകൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാലിറ്റിയാണ്, യൂണിവേഴ്സൽ റിയാലിറ്റി എന്ന് പറയാം. ഫെയ്ത്ത് വരെ, റിയാലിറ്റി വരെ, സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്ന് പറയുന്ന അദ്വൈതയുടെ വിശ്വാസമാണ്. അതായത് അറിവ് എന്ന് പറയുമ്പോ സാധാരണഗതി അറിവ് സാധാരണ മനസ്സിലാകും. ഇപ്പം പറയുന്നു സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു അറിവ് നമുക്കിപ്പോ ഉണ്ട്. അപ്പോ ഈ ഒരു അറിവ് ഇന്ന് നമ്മുടെ മനുഷ്യന്റെ ശാസ്ത്രീയമായ അറിവാണ്. ഭൂമിക്ക് ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുന്നു എന്നിരുന്ന ഒരു ഈ അറിവിനെ ആർക്കും ചോദിച്ച് ഞാൻ ഒക്കത്തില്ല, അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. കാരണം നമ്മുടെ അനുഭവം അങ്ങനെയല്ലല്ലോ. നമ്മുടെ അനുഭവം ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്നാണ്. അപ്പൊ അനുഭവത്തിനല്ല അവിടെ പ്രാധാന്യം. അനുഭവം അല്ല മറിച്ച് സയന്റിഫിക് എവിഡൻസ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ട്, നമ്മളത് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ അത് നമുക്ക് അറിവെന്ന് വിളിക്കാം. അതാണ് അറിവിന്റെ ശരിയായ ഉദാഹരണം. ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് നമുക്ക് എവിഡൻസിലൂടെ നമ്മൾ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്ന് പറയുന്ന നമ്മുടെ അനുഭവം ഉണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തിന് നേരെ വിരുദ്ധമായിട്ട് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്ന ഈ നമ്മുടെ അറിവ് അനുഭവത്തിന് വിരുദ്ധമാണെങ്കിലും അതിന് സയന്റിഫിക് എവിഡൻസ് ഉള്ളതുകൊണ്ട് അതിൽ നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നിടത്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തെളിവില്ലാതെയും വിശ്വസിക്കും. എല്ലാ വിശ്വാസത്തിലും നമ്മൾ തെളിവന്വേഷിച്ച് പോകത്തില്ല. വിശ്വാസം പലപ്പോഴും നമുക്ക് കിട്ടുന്ന പാരമ്പര്യമായിട്ടായിരിക്കും. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു പ്രേതമുണ്ടെന്ന് പറഞ്ഞു, കുട്ടിക്കാലത്തെ നമ്മൾ പറഞ്ഞു പേടിപ്പിച്ച് ഉണ്ടെന്ന് നമ്മൾ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് നമ്മൾ തെളിവൊരിക്കലും ചിന്തിക്കില്ല, തെളിവ് അന്വേഷിച്ചു പോകാറില്ല. അപ്പൊ വിശ്വാസത്തിന് തെളിവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ തെളിവോടുകൂടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയ അവിടെ പിന്നെ വിശ്വാസത്തിനൊരു ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ വ്യത്യാസം. അപ്പൊ വിശ്വസിക്കുന്നിടത്ത് എന്താണ്? വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് പ്രതിബദ്ധത വരുന്നത്. പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. വിശ്വസിക്കുന്നിടത്ത് നമുക്ക് പ്രതിബദ്ധത വരും. അതായത് ഇപ്പോ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്നുള്ളതിനോട് നിങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അത് ആ അറിവെന്ന് പറയുന്ന ഒരു പേഴ്സണലായ അറിവല്ല. പക്ഷെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണലായ അറിവാണ്. അപ്പോ അറിവ് എന്ന് പറയുന്നത് അത് ഫെയ്ത്തിനെ ആശ്രയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനെ ആശ്രയിച്ചാണ്? അനുഭവത്തെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങും. എവിഡൻസ് എവിഡൻസ് തെളിവ്. അപ്പൊ തെളിവിനെ ആശ്രയിച്ചുള്ള ഒരു അറിവാണെങ്കിൽ നമുക്കവിടെ കമ്മിറ്റ്മെന്റിന്റെ ആവശ്യം. മനസ്സിലായി? ഇപ്പൊ തെളിവില്ലാത്ത ഒരറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്കവിടെ എന്തുവരും? നമ്മള് അറിവിനെ കമ്മിറ്റ്മെന്റ് എന്ന് തെറ്റിദ്ധരിക്കും. അറിവ് ഒരിക്കലും കമ്മിറ്റ്മെന്റ് അല്ല. പ്രതിബദ്ധതയല്ല അറിവ് എന്ന് പറയും. അത് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രതിബദ്ധത വരുന്നത് പല കാര്യങ്ങളിലും വരാം. വിശ്വാസത്തിന് നമുക്ക് പ്രതിബദ്ധത വരാം. ഒരാൾ ഈശ്വരനെ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നെങ്കിൽ അയാൾക്ക് അതിന് പ്രതിബദ്ധതയുണ്ടാവും. ഈശ്വരനാണ് എന്നെ രക്ഷിക്കുന്നത്, അങ്ങനെ പ്രതിബദ്ധതയുണ്ടാവും. അത് വിശ്വാസത്തിൽ പ്രതിബദ്ധത ഉണ്ടാവും. അത് വിശ്വാസമാണ്, അറിവില്ല. ഇനി മനുഷ്യന് പ്രതിബദ്ധത ഉണ്ടാകുന്ന എവിടെയാണോ? വാല്യൂസ്, മോറൽസ്, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, ഇതിനൊക്കെ മനുഷ്യന് പ്രതിബദ്ധത ഉണ്ടാവാം. ഇതൊക്കെ വേറെ കാര്യങ്ങളാണ്. എന്റെ പേന എഴുതുന്നു, എന്റെ ഒരു പേന വേണം എന്ന് എഴുതി വെക്കിട്ടൊക്കെ എന്റെ പോലാണ്. ഇതിലൊക്കെ മനുഷ്യൻ എന്ത് വേണം? പ്രതിബദ്ധത. അപ്പൊ ചില സ്ഥലങ്ങളിൽ അറിവും പ്രതിബദ്ധതയും ഒരുമിച്ച് വരണം. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. നോളേജ് പ്ലസ് കമ്മിറ്റ്മെന്റ് പല സ്ഥലങ്ങളിലും അത് ആവശ്യമാണ്. പക്ഷേ നോളേജ് ഈസ് നോട്ട് ഈക്വൽ ടു കമ്മിറ്റ്മെന്റ്. രണ്ട് നമ്മുടെ വ്യത്യാസം മനസ്സിലാണ്. അറിവെന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് അല്ല. പക്ഷെ ജീവിതത്തിൽ അറിവും കമ്മിറ്റ്മെന്റും ഒന്നിച്ചിരിക്കുന്നത് പലയിടത്തും നല്ലതാണ്. കാരണം അറിവും കമ്മിറ്റ്മെന്റും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ വാല്യൂസ്, മൊറാലിറ്റി, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു ജീവിതം ഒരാൾക്ക് സാധ്യമാവും. ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ലൈഫിൽ. ഇപ്പൊ ഗുരു പറയുന്നില്ലേ, എല്ലാവരും ആത്മസഹോദരരാണ് എന്ന് പറയും. ഇതൊരു അറിവാണ്. പക്ഷെ ഈ അറിവിനോട് എന്ത് വേണം? പ്ലസ് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. ഈ അറിവിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരുത്തന്റെ കഴുത്തി കുത്തി പിടിക്കത്തില്ല. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവണ്ണാണ്. അറിവുണ്ടവൻ അറിവില്ലാത്തവനാണോ? ഗുരു കഴിഞ്ഞാണ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവരും ആത്മസഹോദരരാണ്. അപ്പോ പരസ്പരം ഹിംസിക്കുമോ? അപ്പോ എന്തുകൊണ്ട്? അറിവുണ്ട്, എന്തില്ല? കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുവെച്ചാ പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിരന്തരം ഇത് പാടുകയും ചെയ്യും, എഴുതുകയും ചെയ്യും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ആൾക്കാരൊക്കെ കഴുത്തിൽ കയറി കൊത്തിപ്പിടിക്കും. അപ്പൊ എന്തിനോടാണ് കമ്മിറ്റ്മെന്റ് വേണ്ടത്? ഈ അറിവിനോട് കമ്മിറ്റ്മെന്റ് വേണം. എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ അറിവിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ്. നമുക്കറിയാം എന്താണ് ഗുരുവിന്റെ ഒന്നും മോഷ്ടിക്കരുതെന്നറിയാം. അത് അറിവാണ്. ഗുരുവിന്റെ ഒന്നും എടുക്കാൻ പാടില്ല. ഗുരുവിന് ആൾക്കാരെ സമർപ്പിക്കുന്നതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. എടുത്താൽ എന്താകും? അത് മോഷണമാകും. നമുക്കറിയാം, അറിവുണ്ട്, പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ല, പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അടിച്ചു മാറ്റും. അപ്പോ ഇത് രണ്ടും തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോ അറിവുണ്ടായി എന്ന് വിചാരിച്ച ഒരാൾക്ക് കമ്മിറ്റ്മെന്റ് വേണമെന്നില്ല. അറിവ് വേറെ തന്നെയാണ്, കമ്മിറ്റ്മെന്റ് വേറെ തന്നെയാണ്. അത് അറിവിനോടൊപ്പം കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ള ബോധം മനുഷ്യന് വേണം. അങ്ങനെ ബോധം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മോഷ്ടിക്കാനും അടിച്ചു മാറ്റാനും തോന്നുന്നില്ല. ഞാനിതിനോട് കമ്മിറ്റഡ് ആണ്. എന്താണ് ഗുരുവിന്റെ വകയൊന്നും ഞാൻ അടിച്ചു മാറ്റത്തില്ല. അത് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റഗ്രിറ്റി എന്ന് പറയും. അപ്പൊ മനുഷ്യന് ഇന്റഗ്രിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. ആ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് അതാണ്. അയാൾക്ക് അറിവുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഉണ്ടെങ്കിൽ അയാൾ ഇന്റഗ്രിറ്റി ഉണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഇന്റഗ്രിറ്റി. മറ്റേതെന്താണ്? അറിവുണ്ട്, മോഷ്ടിക്കരുത്, ഒന്നും അടിച്ചു മാറ്റാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? അവസരം കിട്ടിയാൽ അടിച്ചു മാറ്റുന്നു. അവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്റഗ്രിറ്റി ഇല്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് എന്താണ് മോഷ്ടിക്കരുത് എന്ന് മനസ്സിലാക്കി ഇത് വലിയ പ്രസംഗമൊക്കെ നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാം. നമുക്കത് ബോധവൽക്കരിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്റഗ്രിറ്റി ഇല്ല. അപ്പോ ഇത് രണ്ടും രണ്ടാണ്. എന്ത്? അറിവെന്ന് പറയുന്ന ഒന്ന്, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന വേറെ ഒന്ന്. അപ്പോ ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഏത് ഫീൽഡിലായാലും ശരി, ഏത് പ്രൊഫഷനിലായാലും ശരി, ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് ഒരു പോലീസുകാരനെ അറിയാൻ കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല എന്നത് അവന് അറിവുണ്ട്. പക്ഷെ അവനറിവുണ്ടെങ്കിൽ അവൻ എന്തില്ല? കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങും. കമ്മിറ്റ്മെന്റ് ഉള്ളവനാണെങ്കിൽ ഇല്ല. അപ്പൊ ഈ അറിവും അതിനോടൊപ്പം കമ്മിറ്റ്മെന്റും കൂടി ചേരുന്നതാണ് ജീവിതത്തിൽ മീനിങ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മീനിങ് എന്ന് പറയുന്ന അതാണ്. അപ്പോ അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിരിക്കും. എന്തുകൊണ്ട്? അപ്പോ അയാളുടെ അറിവ്, അയാളുടെ അറിവിനനുസരിച്ച് അയാൾക്ക് കമ്മിറ്റ്മെന്റ്, അതനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ ഇന്റഗ്രിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ അതുകൊണ്ടുള്ള ഗുണം? അയാൾക്ക് ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഉറപ്പായിട്ട്. ഉറപ്പായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു പോലീസുകാരന്റെ കാര്യം എടുക്കുക. ഞാൻ ആനന്ദം എന്ന് പറയുന്ന ഒരു ഹലൂസിനേഷൻ, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, ഒരു അടിസ്ഥാനമില്ലാതെയുള്ള ഭ്രാന്തിയാണ് ഹലൂസിനേഷൻ. അത് തന്നെ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മള് ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പോലീസുകാരന്റെ ഉദാഹരണം എടുക്കുക. ഞാൻ സ്വാമിമാരുടെ ഉദാഹരണം പറയുന്നത് കാരണം അത് പറഞ്ഞ ചിലപ്പോ ആർക്കെങ്കിലും എന്നെ കുറിച്ചായിരിക്കും പറയുന്നത്, വെറുതെ എന്തിനാ ചത്തക്കട ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പോലീസുകാരന്റെ ഉദാഹരണം പറയുന്നു. അപ്പൊ ഒരു പോലീസുകാരനെ സംബന്ധിച്ച് കൈക്കൂലി വാങ്ങരുതെന്നറിയാം. അയാള് കമ്മിറ്റഡ് ആണ്, അയാള് കൈക്കൂലി വാങ്ങുന്നില്ല. അയാളുടെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? തന്റെ നോളജിനും തന്റെ കമ്മിറ്റ്മെന്റിനും അനുസരിച്ചുള്ള ഒരു ഇന്റഗ്രിറ്റി തന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ മനസ്സിലായോ? ഇനി മറിച്ചാണെങ്കിൽ അയാൾക്കറിയാം കൈക്കൂലി വാങ്ങാൻ പാടില്ല, പക്ഷെ അയാൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു, കൈക്കൂലി വാങ്ങുന്നു. അയാളുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? യാതൊരു സംശയമില്ല, അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എപ്പോഴും ടെൻഷനായി. ഇത് ന്യൂറോ സയൻസും സൈക്കോളജിയും പറയുന്നതാണ്. അതായത് നിങ്ങളുടെ ഒരാളിന്റെ നോളേജ്, ആ നോളേജിനോട് അയാൾക്ക് എന്താണ് ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അയാള് അയാളുടെ അറിവിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ അയാളുടെ നമ്മുടെ ബയോളജി അനുസരിച്ച് പറയുകയാണ് ഉള്ളിലെ ടെൻഷൻ ഉണ്ടാവും. അയാളുടെ മനസ്സിൽ പലതരത്തിലും ഉണ്ടാവും. ഒന്ന് അതുകൊണ്ട് അതെല്ലാം ഈ ടെൻഷന്റെ ഭാഗമാണ്. പറയുന്ന പോലെ ഗിൽറ്റി ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും, ഇങ്ങനെ അല്ലല്ലോ എന്ന് ഞാൻ ചെയ്യുന്നു. മറ്റൊന്ന് പല നാൾ കള്ളൻ സംശയിക്കും. ഇത് പിന്നെ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ എന്ന് ചോദിക്കും, എന്നും മനസ്സിൽ തന്നോടെപ്പോഴും ചോദിച്ചുകൊണ്ട് കിടക്കും. സ്വയം തന്നോട് ചോദിച്ചുകൊണ്ട് കിടക്കും, സ്വയം തന്നെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകും. ഇത് സൈക്കോളജിയും ന്യൂറോ സയൻസും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ വെറുതെ ഒരു സ്റ്റോറി അല്ല. പുറമെ ഒരു വ്യക്തി എന്തൊക്കെ നടിച്ചാലും ശരി, ചിലപ്പോ അയാള് മറ്റു പോലീസുകാരുടെ ഇടയിലൊക്കെ വലിയ മാന്യനായി ഇങ്ങനെയൊന്നും ചെയ്യാത്തവനായിട്ടൊക്കെ അഭിനയിച്ചാലും ഈ അഭിനയിക്കുന്നത് തന്നെ ഉള്ളിലെ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. ഉള്ളില് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഇയാൾ അഭിനയിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ആന്തരികമായിട്ട് സംഘർഷമായി, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. അയാൾക്ക് സംഘർഷം ഉണ്ടാകും എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവ് എന്താണ്? ഇങ്ങനെയുള്ളവർ പഠിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിന് പഠനങ്ങളുണ്ട്. അങ്ങനെ ഒരു ആന്തരികമായ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ പ്രകടമായി വന്നില്ലെങ്കിൽ കൂടിയും അത് അവന്റെ ബ്രെയിനിൽ അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇതിന്റെ പഠനങ്ങളിൽ പറയുന്നതാണ് അയാള് ദുസ്വപ്നങ്ങൾ കാണും, അയാൾക്ക് ശരിയായ ഉറക്കം ഉണ്ടാകത്തില്ല, ശാരീരികമായ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവും, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അയാൾ മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ അയാളുടെ ആരോഗ്യത്തെ ഇത് വളരെ ഫിസിക്കൽ ഹെൽത്തിനെ വളരെ ഇതായിട്ട് ബാധിക്കും. അപ്പോൾ പഴയകാലത്ത് കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവുമെന്ന് പറയുള്ളൂ, അത് ഡയറക്റ്റ് ആയിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വ്യക്തിയെ ബാധിക്കും. അതിൽ നിന്ന് ഒരു മനുഷ്യന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്, കുറ്റം മറച്ചു വെക്കാൻ, കുറ്റം പറഞ്ഞു നടന്നുകൊണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും അയാളുടെ, എന്നുവെച്ചാൽ സംഘർഷം ആന്തരികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രധാനമായ പ്രശ്നം. അതുകൊണ്ട് അറിവ്, കമ്മിറ്റ്മെന്റ്, ജീവിതത്തിന്റെ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ഭൗതികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഒന്നുമില്ലാന്നുള്ളതല്ല. അപ്പോ സംതൃപ്തി എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമില്ല, കണ്ടെന്റ്മെന്റ്. അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷന്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം ഇപ്പൊ കൈക്കൂലി വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ പണത്തിന്റെ കുറവുണ്ട്, അപ്പൊ അതിന്റെ ആ ബുദ്ധിമുട്ടുകൾ അയാൾ അനുഭവിക്കേണ്ടി വരും. പണമില്ലാത്ത എന്റെ ബുദ്ധിമുട്ട്. അപ്പോ അയാൾക്ക് ശരിക്കൊരു എല്ലാ തരത്തിലുള്ള ഒരു കണ്ടെൻമെന്റ് അനുഭവിക്കാൻ പറ്റത്തില്ല. തൃപ്തി. കൈക്കൂലി വാങ്ങിച്ചാൽ ടെൻഷൻ, കൈക്കൂലി വാങ്ങിച്ചില്ലെങ്കിൽ പണത്തിന്റെ കുറവ്. അപ്പോ ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് എന്ത്? ഈ സാറ്റിസ്ഫാക്ഷൻ. എന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇതിൽ തെറ്റിദ്ധാരണ ഒരിക്കലും പാടില്ല. എന്താണ്? നമ്മുടെ അറിവാണ് കമ്മിറ്റ്മെന്റ് എന്ന് തെറ്റിദ്ധരിക്കാനും പറയും. അറിവ് കമ്മിറ്റ്മെന്റ് അല്ല. മനസ്സിലായോ? അറിയുന്നു, അറിഞ്ഞു കഴിഞ്ഞാൽ അയാള് എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് ആ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതിൽ കമ്മിറ്റ്മെന്റ് വേണം. ഗുരു പറഞ്ഞു ഒന്നിനെയും ഹിംസിക്കരുത്. അറിവുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? വയലൻസ് ആയി ചിന്തിക്കുന്നു, അക്രമ ഉത്സുകമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ എന്താ ഇവിടെ തകരാറ് വരുന്നത്? നമുക്ക് അക്രമവാസന കൂടി വരുന്നു. ഇവിടെ തകരാറ് എവിടെ വരുന്നു? കമ്മിറ്റ്മെന്റ് ഇല്ല ആശയത്തോട്. അറിയാം ഹിംസിക്കരുത്, നിരന്തരം പാടും ഒരു വീട് എരമ്പിനും വരുത്തി. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂസ്ലെസ് ആണ്. എന്തുകൊണ്ട്? കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പോൾ അയാൾ അക്രമവാസന വരും, പരസ്പരം അടിക്കുകയും പിടിക്കുകയും എല്ലാ കാര്യങ്ങളും അത് തന്നെ. അവിടെ ഇത്രയൊക്കെ അറിവുണ്ടായിട്ട് അയാൾ എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നു? അറിവിനോട് അയാൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. അത് തന്നെയാണ്. അപ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാരണം ഇതാണ്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു ഒരു പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്, കുടിക്കരുത്. പക്ഷെ കേൾക്കുന്നവന് കമ്മിറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ കുടിക്കും. അതിന്റേതായ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അറിവില്ലാത്തതുകൊണ്ടാണ് ആ മനുഷ്യൻ കുടിക്കാത്തത്. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാവും എന്നുള്ള അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ സിഗരറ്റ് വലിക്കുന്നവനോ? അവനും അതറിയാം. പക്ഷെ അവനെന്ത് ചെയ്യുന്നു? ആ പറയുന്ന ആശയത്തോട് അവന് കമ്മിറ്റ്മെന്റ് ഇല്ല, പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് അവൻ സിഗരറ്റ് വലിക്കും. അപ്പൊ ഇത് രണ്ട് രണ്ടാണ്. അറിവ് വേറെ, കമ്മിറ്റ്മെന്റ് വേറെ. ഇനി അറിവ് കമ്മിറ്റ്മെന്റ് അല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു കാര്യം അറിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞാല് നമ്മള് കമ്മിറ്റഡ് ആണെങ്കിൽ, മനസ്സിലായോ? എന്നുവെച്ചാൽ അറിവിനെ നമ്മൾ പ്രതിബദ്ധതയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ, ഭ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ അറിവിനെ പേഴ്സണലായിട്ട് എടുക്കും. അവിടെ പ്രതിബദ്ധതയുടെ ആവശ്യമുണ്ട്. ഉദാഹരണം നേരത്തെ പറഞ്ഞു. സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. നമ്മുടെ പ്രതിബദ്ധതയുടെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതൊരു പേഴ്സണലായ കാര്യമുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ റിയാലിറ്റി ആകുമ്പോൾ നമ്മുടെ പ്രതിബദ്ധതയ്ക്ക് അവിടെ യാതൊരു അർത്ഥമുണ്ട്. അപ്പോ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വരുന്ന ദോഷങ്ങൾ എന്ത്? അറിവിനെ നമ്മൾ പ്രതിബദ്ധതയായിട്ട് തെറ്റിദ്ധരിച്ചാൽ വരുന്ന ദോഷങ്ങൾ എന്താണ്? ആ, അതൊരു പ്രധാന ദോഷമാണ്. ഇപ്പോ അറിവിനോട് നമ്മുടെ ലോയൽറ്റി ആവശ്യമില്ല അറിവിന്. എന്നുവെച്ചാൽ കൂറും, അതായത് സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങുന്ന ഇതര അറിവാണ്, അതിനോട് നിങ്ങൾ കൂറ് പുലർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ പ്രതിബദ്ധതയാണെങ്കിൽ അതിനോട് നിങ്ങൾ കൂറ് പുലർത്തണം. മോഷ്ടിക്കില്ല എന്ന് പറയും നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധതയോടെ എന്ത് വേണം? കൂറ് പുലർത്തണം. പക്ഷെ അറിവെന്ന് പറയുന്ന പ്രതിബദ്ധതയല്ല, അതുകൊണ്ട് അറിവിനോട് കൂറ് പുലർത്തേണ്ട കാര്യം ഇല്ല. ഇനി അറിവെന്ന് പറയുന്നത്, ഇതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാകും, പേഴ്സണൽ അല്ല. അറിവെന്ന് പറയുന്നത് പേഴ്സണൽ അല്ല. അതായത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു, അത് പേഴ്സണലായ നമ്മുടെ കാര്യമൊന്നുമല്ല. പക്ഷെ പ്രതിബദ്ധത എന്ന് പറയുന്നത് പേഴ്സണലാണ്. ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ കള്ളു കുടിക്കത്തില്ല, ഞാൻ മോഷ്ടിക്കത്തില്ല. അത് പേഴ്സണലാണ്, എന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. അറിവിന് എന്റെ ആവശ്യമുണ്ടോ? അവിടെ അത് പേഴ്സണലല്ല. ഇനി അറിവെന്ന് പറയുന്നത് നമുക്കെപ്പോഴും റിവൈസ് ചെയ്യാം. എന്നുവെച്ചാൽ പുതുക്കാം എപ്പോഴും അറിവ്. ഏതറിവും പുതുക്കാം. ഇപ്പോ സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങുന്നു നമുക്കറിയാം. ഈ അറിവിനെ തന്നെ നമുക്ക് പുതുക്കാം. എന്താണ് അത്? ഗ്രാവിറ്റി കൊണ്ടാണ്. എന്താണ് ഗ്രാവിറ്റി? അറിവിനെ പുതുക്കാം. അറിവ് എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കണം, അതിന് അവസാനമില്ല. അതേസമയം നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പുതുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കള്ളു കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുടിക്കത്തില്ല, അത് തന്നെ മരണം വരെ ഞാൻ കുടിക്കത്തില്ല. അതാണ് എന്റെ കമ്മിറ്റ്മെന്റ്. എപ്പോഴും അത് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാൻ മാത്രമല്ല അപ്ഡേറ്റും ചെയ്യാം. പുതിയ പുതിയ അറിവ് വരുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കാം. പുതിയ പുതിയ അറിവ് വരുമ്പോൾ അതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാം. അതിനോട് നമ്മള് കൂറില്ല നമുക്ക് അതിനോട് പ്രത്യേകിച്ച്. ഓ ഇത്രേ പാടുള്ളൂ എന്നില്ല, ഇനിയും ഉണ്ടാകും, വരട്ടെ വരട്ടെ. അറിവ് എത്ര വിപുലമായാലും നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷെ കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ്? കുടിക്കില്ല എന്ന് വെച്ചാൽ കുടിക്കില്ല, അടിക്കില്ല എന്ന് വെച്ചാൽ അടിക്കില്ല, കൊല്ലത്തില്ലെന്ന് പറഞ്ഞാൽ കൊല്ലത്തില്ല. അപ്പൊ അത് റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല, അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് കമ്മിറ്റ്മെന്റിന്റെ പ്രത്യേകത. ഇനി അറിവെന്ന് പറയുന്നത് എന്താണ്? അത് ഇമോഷണലല്ല. പക്ഷേ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇമോഷണലാണ്. എന്നുവെച്ചാ എന്റെ ഒരു വൈകാരികമായ നിലപാട് അവിടെയാണ്. അതിലൊരു വൈകാരികത ഉണ്ട്. വൈകാരികത മാത്രമല്ല, അതിലൊരു വൈകാരികതയുടെ അംശം കൂടെയുണ്ട്. കാരണം ഇപ്പോ ഞാൻ ഗുരുവിന്റെ ഒരു വസ്തു ഞാൻ മോഷ്ടിക്കത്തില്ല, എനിക്ക് അർഹതപ്പെട്ടത് ഞാൻ സ്വീകരിക്കും, ഞാനായിട്ടൊന്നും മോഷ്ടിക്കത്തില്ല. ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോ അതിലൊരു വൈകാരികമായ ഒരു അംശമുണ്ട്. അപ്പോ ഇതിന് ഒരാൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നൊന്നുമില്ല. ഒരു പക്ഷെ ഏതെങ്കിലും കാരണവശാല് എനിക്ക് ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്ന എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് വൈകാരികമായതുകൊണ്ടാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നത്, അയ്യോ ഞാൻ ചെയ്ത തെറ്റാണെന്ന്. കുറ്റബോധം തോന്നുന്ന എന്തുകൊണ്ട്? അതിന് വൈകാരികമായ ഒരു അംശം ഉള്ളതുകൊണ്ട് കുറ്റബോധം ഒരു ഇമോഷൻ സ്റ്റേറ്റാണ്. അപ്പൊ അതിനൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അംശം ഉണ്ട്. പക്ഷെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. കാരണം ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. അങ്ങനെ അറിയുന്നോണ്ട് അതിലെന്നിൽ പ്രത്യേകിച്ചൊരു വൈകാരിക സ്വാധീനം ചൊരുത്താണ്. എനിക്ക് എന്തെങ്കിലും ലാഭചിന്തയോ നഷ്ടചിന്തയോ കുറ്റബോധമോ ഒന്നും ഉണ്ടാകത്തില്ല. അത് അറിവാണ്. പിന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം, നമ്മൾ തിരിച്ചറിയാത്തൊരു വ്യത്യാസം, ഒരു കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ ഞാനെപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കും. ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇപ്പൊ എനിക്കറിയാം എന്താണ് ബ്രഹ്മം സത്യം, ജഗത്ത് മിഥ്യയാണെന്ന് എനിക്കറിയാം. അപ്പോ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അറിവാണ്. ഏതുപോലെയുള്ള അറിവ്? സൂര്യനിട്ടും ഭൂമി കറങ്ങുന്നു എന്ന് സയൻസ് പറയുന്നു, ഫിലോസഫി പറയുന്നു, ബ്രഹ്മസത്യം ജഗന്മത്യ രണ്ടറിവാണ്. അപ്പോ മറ്റേ അറിവിനോട് എനിക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല, ഈ അറിവിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. അപ്പൊ ആരെങ്കിലും എന്നോട് ഒന്ന് പറയുകയാണ് സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരാശ വന്നിട്ട് ആത്മഹത്യ ചെയ്യൂ, എന്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനപ്പെടുത്തേ ഉള്ളൂ. അല്ല പറഞ്ഞു മനസ്സിലാകാൻ ശ്രമിക്കും, മനസ്സിലായെന്നു. അതുപോലെ എന്താണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, വേറെ ഒന്ന് എന്നോട് പറയുന്നത് ഇതൊക്കെ വെറും അബദ്ധമാണ്, ഇതൊന്നും യാതൊരു കഴമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ ഒരു അറിവായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കതിന് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതിനെ പ്രതിരോധിച്ച് മനസ്സിലായോ? നമ്മുടെ ഈ ആത്മീയമായ അറിവുകളെല്ലാം നമ്മൾ നിരന്തരം എന്തിനാണ് ശ്രമിക്കുന്നത്? ഡിഫെൻഡ് ചെയ്യാൻ. വാസ്തവത്തിൽ നമ്മൾക്ക് അത് അറിവല്ല, മറിച്ച് നമുക്ക് എന്താണ് കമ്മിറ്റ്മെന്റ് ആകുമ്പോഴാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ കണ്ടുപിടിക്കത്തില്ല, എന്റെ കുറെ സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നിട്ട് പറയും ഇന്നൊരു പാർട്ടി ഉണ്ട് നമുക്ക് പോവാം, അവിടെ ചെറിയൊരു സൽക്കാരമൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ഡിഫെൻഡ് ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ കുടിക്കില്ല എന്നുള്ളതിനോട് ഞാൻ കമ്മിറ്റഡ് ആണ്. എനിക്കറിയാം ഞാനവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഡിഫെൻഡ് ചെയ്യും. അപ്പോ നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഡിഫെൻഡ് ചെയ്യും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അറിവെന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് അല്ല, അതില് അത് പ്രതിബദ്ധതയല്ല അറിവ്. അപ്പൊ അറിവിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് മതം, പിന്നെ ഈശ്വരവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങള്, രാഷ്ട്രീയം, ഇതിനോടൊക്കെ മനുഷ്യൻ എന്താണ് വരുന്നത്? അറിവല്ല, കമ്മിറ്റ്മെന്റാണ്. അതുകൊണ്ടാണ് വൈകുന്നേരത്ത് ചാനൽ ചർച്ച നോക്കുക, എല്ലാവരും അവരവരുടെ സ്റ്റാൻഡിനെ ഡിഫെൻഡ് ചെയ്യണം. എന്തുകൊണ്ട്? അവരുടെ നിലപാടുകളോട് അവർക്ക് കമ്മിറ്റ്മെന്റ് ആണ്, അത് അവരുടെ അറിവല്ല. അറിവുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവരെല്ലാവരും സ്വന്തം പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഡിഫെൻഡ് ചെയ്താൽ എന്തെങ്കിലും തീരുമാനത്തിലെത്തുമോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? അത് എസ്കലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അത് ചൂടായി ചൂടായി ചൂടായി വരും. അതെന്താണ്? കമ്മിറ്റ്മെന്റിന്റെ അടയാളം. അറിവിന്റെ അടയാളമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒരാൾ പറയുന്നത് ദൈവമുണ്ടെന്ന്, വേറൊരാൾ പറയുന്നത് ദൈവമില്ലെന്ന്. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു എന്നിരിക്കട്ടെ, അടിയാകുന്നതിന്റെ ഒരു 10 മിനിറ്റ് മതി, 10 മിനിറ്റ് അങ്ങ് അടി കിടന്നിരിക്കും. എന്തുകൊണ്ട്? അവര് ദൈവം ഉണ്ടെന്നുള്ളതിനോട് ഒരാള് കമ്മിറ്റഡ് ആണ്, ദൈവം ഇല്ലാന്നുള്ളതിന് വേറൊരു കമ്മിറ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ ഇവരെന്ത് ചെയ്യുന്നു, പരസ്പരം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരിക്കും എന്താണ് വേണ്ടത് അവിടെ? എന്താണ് അവിടെ ശരിക്കും വേണ്ടത്? അവരുടെ അവരവരുടെ നോളജ് ഷെയർ ചെയ്യാ വേണ്ടത്. ആ ഗുരു പറയുന്നത് തന്നെ, ഗുരു പറഞ്ഞ അത് തന്നെയാണ്. എന്താണോ വാദിക്കാനും ജയിക്കാനുമല്ല, വാദിക്കുകയും ജയിക്കാന്ന് പറയുന്നതാണ് കമ്മിറ്റ്മെന്റ്. അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നോളജ്. അപ്പൊ നോളജ് അല്ല, കമ്മിറ്റ്മെന്റ്. അപ്പോ നിങ്ങൾ ചോദിച്ചല്ലോ, ഗുരു ഇതൊക്കെ അദ്വൈതമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊരു അറിവാണ്. അത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? കമ്മിറ്റ്മെന്റ് അല്ല. പിന്നെ എന്താണ്? അറിവാണ്. അപ്പൊ അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. പക്ഷെ നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കുന്നു? അതിനെ കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു. എന്താണോ നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് വേണ്ടത്, അതിന് നമ്മൾ വെറും അറിവായിട്ട് കൊടുക്കുന്നു. തലതിരിച്ചാണ്. നമുക്ക് നമ്മൾ ശരിക്കും അറിവായിട്ട് എടുക്കേണ്ടത് അതിനെ ഏതിനാണ്? ഗുരു എഴുതി വെച്ച അറിവുകളെ നമ്മൾ അറിവായിട്ട് തന്നെ എടുക്കും. അതിനെന്തായിട്ട് എടുക്കാൻ പാടില്ല? എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാദിക്കാനും ജയിക്കാനും പോകും. മനസ്സിലായ? പക്ഷെ ഗുരുവ് ആവശ്യപ്പെട്ട കമ്മിറ്റ്മെന്റുകൾ എന്താണ്? മോഷ്ടിക്കരുത്, കുറഞ്ഞ പക്ഷെ സ്വീകരിക്കുന്നു, മോഷ്ടിക്കരുത്. ഇതിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? അറിവായിട്ട് എടുക്കുന്നു, കമ്മിറ്റ്മെന്റ് അല്ല. ഇത്രയും പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞില്ലേ? ഇതിന് നമ്മൾ വെറും അറിവായിട്ട് എടുക്കുന്നു. എന്തിന്? നമുക്ക് പഠിക്കാനും നാട്ടുകാരടുത്ത് പ്രസംഗിക്കാനും അവാർഡുകളൊക്കെ വാങ്ങിക്കാനും ഉള്ള അറിവായിട്ട് നമ്മൾ എടുക്കുന്നു. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? വേണ്ടി വന്ന ആൾക്കാരടുത്ത് അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനും നടക്കും. അറിവിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില് ഇതുവരെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ഒരുത്തിന്റെ മതവും അവന്റെ ഭാഷയും അവന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു സാധനം, അതിനെ നമ്മൾ ഹർട്ട് ചെയ്യുമ്പോൾ അവളെ സൂക്ഷിക്കണമെന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മതവും അവൻ മനസ്സിലാക്കിയിരിക്കുന്ന അതൊരു എന്താ പറയുന്നത്, അത് കമ്മിറ്റ്മെന്റ് ആയിട്ടാണ്. കമ്മിറ്റ്മെന്റ് ആയതുകൊണ്ടാണ് അപകടമാകുന്നത്. പക്ഷെ അത് അറിവായിട്ട് മാറണം. അത് അറിവായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് ഗുരു പറയുന്നത് ഞാൻ അതിലേക്ക് വരിക, എന്താണ് അറിയാനും അറിയിക്കാനും. അല്ല, എന്തിനു വേണ്ടിയല്ല? അപ്പൊ അറിവിനെ നമ്മൾ കമ്മിറ്റ്മെന്റ് ആയി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വാദിക്കാനും ജയിക്കാനും പോകും. മനസ്സിലായ? അല്ല, അതിനെ അറിവിനെ അറിവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാനും അറിയിക്കാനുമാണ്. എന്ന് പറഞ്ഞു എന്നോട് താങ്ക് യു പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ മറിച്ച് എന്താണ്, അറിവിനോട് കമ്മിറ്റ്മെന്റ് അല്ല, അറിവിന് ഡിഫറൻസ് അറിവിനോട്. ഇത് ശരിക്കും അന്നേരം ഇത് മനസ്സിലാവും. ഇത് വേറെ ഒരാളെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. എന്നാലും ഇതിന്റെ ഒരു വിവേചനം നമുക്കുണ്ടാവും. ഇതന്നെ നമ്മള് അറിവ് കമ്മിറ്റ്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിവിനെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പോകത്തില്ല. ഏത്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അദ്വൈതത്തെ, വിഷ്ടാദ്വൈതത്തെ, ദ്വൈതത്തെ ഒന്നും നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഒന്നിനെ അറിവാണെങ്കിൽ മനസ്സിലായോ, കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെയല്ല. കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? ഞാൻ കമ്മിറ്റഡ് ആണ് മോഷ്ടിക്കില്ല എന്നുള്ളത്, ഞാൻ കമ്മിറ്റഡ് ആണ് എന്തിന് കുടിക്കില്ല എന്നുള്ളത്, ഇത് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ സ്വയം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. മനസ്സിലായി? അല്ല, അറിവില്ലാത്തതുകൊണ്ടല്ല. അറിവും കമ്മിറ്റ്മെന്റും തമ്മിൽ വ്യത്യാസമില്ല. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഈ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ ഇത് രണ്ടും തിരിച്ചറിയുന്നു. അതായത് ഇപ്പം നമ്മൾ അറിവിന്റെ പേരിൽ നമ്മൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ചൂടാകും. അതാണ് സൈക്കോളജി പറയുന്നത്, ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും. അത് അറിവ്, നമുക്ക് അറിവാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായി, അല്ല ടെൻഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരാം. ഒരാളുടെ മാനസികനില എങ്ങനെയാണോ അയാൾ എങ്ങനെയാണ്, അയാൾ എന്നോട് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ അംഗീകരിക്കാനും അക്കോമഡേറ്റ് ചെയ്യാനും പറ്റണല്ലേ? ഒരാളുടെ നോളേജ് എന്താണോ അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് ഇയാളുടെ നോളജ് ആണോ അതോ ഇയാളുടെ കമ്മിറ്റ്മെന്റ് ആണോ തിരിച്ചറിയണം ഫസ്റ്റ്. ഇത് ഇയാളുടെ കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അതായത് ഇപ്പോ ബി ജെ പി കാരൻ സംസാരിക്കുന്ന അയാളുടെ കമ്മിറ്റ്മെന്റ് ആണ്, അയാളോട് കമ്മ്യൂണിസ്റ്റ് കാരൻ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട്? അയാൾ സംസാരിക്കുന്നത് അയാളുടെ കമ്മിറ്റ്മെന്റ് ആണ് മറ്റവനും അവന്റെ കമ്മിറ്റ്മെന്റിലാണ്. അപ്പൊ ഇവര് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് എസ്കലേറ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ രണ്ടുപേരുടെയും മനസ്സിന്റെ ടെൻഷൻ കൂടും എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാവും. അതിന് പകരം അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിക്കും, ആ ഒരു പേഴ്സണാലിറ്റി അംഗീകരിക്കും, നമ്മൾ ഒരു സൗഹൃദത്തിൽ പോകുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അത് ഒരാളിപ്പോ അതിനോട് കമ്മിറ്റഡ് ആണെങ്കിൽ, മനസ്സിലായോ, അല്ല അയാള് അതിനോട് കമ്മിറ്റഡ് ആണെങ്കിൽ അയാള് പറയും എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പി കാരൻ്റെ അടുത്ത് പറയും എനിക്ക് തന്നോട് സംസാരിക്കാനേ താല്പര്യമില്ല. എന്തുകൊണ്ട്? അയാള് കുറെ കാര്യങ്ങളോട് കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ആശയങ്ങൾ ഷെയർ ഇത് ചില യുക്തിവാദികൾ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. യുക്തിവാദികൾ അവരിതൊക്കെ അറിയുന്നവരെന്നാണ് പുതിയ ജനം ധരിച്ചിരിക്കുന്നത്, സ്വതന്ത്ര ചിന്തകരെന്നൊക്കെ. അയാൾ പറയുന്നത് ഞങ്ങള് ഞാൻ യുക്തിവാദിയാണ്, മറ്റേ യുക്തിവാദിയോട് സംസാരിക്കത്തില്ല. എന്തുകൊണ്ട്? അയാളുടെ യുക്തിവാദം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു നോളജ് അല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് മറ്റവനോട് സംസാരിക്കാൻ പറ്റില്ല. ഇത് സാധാരണ ദൈവവിശ്വാസികളിൽ മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഉണ്ട്. അപ്പോ അയാൾക്കുള്ളത് നോളജ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയാളോട് സംസാരിക്കാൻ പറ്റൂ, പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റും. കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അടി ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ യാതൊരു ആർഗ്യുമെന്റ് മാത്രം ജയിക്കാനും തോപ്പിക്കാനും. അപ്പൊ നമ്മൾക്ക് നമ്മള് കമ്മിറ്റഡ് അല്ലെങ്കിൽ നമ്മൾക്ക് മാറിയിക്കാനേ പറ്റും, ഇല്ലെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തണം എന്താണ് ഇത് നോളജ് അല്ല, നിങ്ങൾ നിൽക്കുന്നത് കമ്മിറ്റ്മെന്റിലാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ലത്. അല്ലാതെ അയാളുടെ അറിവിനെ തിരുത്തുകയല്ല, അയാളുടെ അറിവും കമ്മിറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുന്നതിന്റെ ചുരുക്കം എന്താണോ, നമുക്ക് വാല്യൂ, മോറൽസ്, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താ വേണ്ടത്? കമ്മിറ്റ്മെന്റാ വേണ്ടത്. ഗുരുവിന്റെ ഏത് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്, കൊല്ലരുത് എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ, അതിനോട് നമുക്ക് എന്ത് വേണം? കമ്മിറ്റ്മെന്റ് വേണം. കാരണം അത് ജീവിതത്തിൽ ആചരിക്കേണ്ട ഒരു കാര്യമാണ്. അത് അറിവാണ്, പക്ഷെ അതിന്റെ അനുഷ്ഠാനത്തിൽ വരുമ്പോ എന്ത് വേണം? കഴുത്തിൽ കുത്തിപ്പിടിക്കാതിരിക്കണമെങ്കിൽ സഹോദരൻ എന്നുള്ളത് അവിടെ നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. അത് അറിവല്ല കമ്മിറ്റ്മെന്റ്, നോളജ് പ്ലസ് കമ്മിറ്റ്മെന്റ് ആണ്. ഇത് മനസ്സിലാക്കണം. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്, നോളജ് ഈസ് നോട്ട് ഈക്വൽ ടു കമ്മിറ്റ്മെന്റ്, ബട്ട് നോളജ് പ്ലസ് കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. വാല്യൂസിലല്ല എന്ത് വേണം, നോളജും വേണം കമ്മിറ്റ്മെന്റും വേണം. നമുക്ക് ഈ വാല്യൂസിനെയൊക്കെ സംബന്ധിച്ച് നല്ല നോളജ് ഉണ്ട്. എന്തുകൊണ്ട്? നമ്മൾ നിരന്തരം ആൾക്കാരെ പഠിപ്പിക്കുന്നതാണ് അല്ലേ. ശ്രീനാരായണ ധർമ്മം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ പറയും. പക്ഷെ നമുക്ക് എന്തില്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. നോളജിനെ വേറെ തന്നെ കാണണം, മനസ്സിലായി. നോളജ് എന്ന് പറയുമ്പോ ഇത് ഈ ഒരൊറ്റ ഉദാഹരണം ഓർത്താ മതി. അതിനാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞത്. ഏത് ഉദാഹരണം? ഭൂമി സൂര്യനിട്ടും കറങ്ങുന്നു. അവിടെ നമുക്ക് കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്? ആവശ്യമില്ല. അപ്പൊ ബ്രഹ്മസത്യം ജഗൻ ഭിത്തി അതൊരു നോളജ് ആയിട്ട് എടുക്കാവും. അപ്പൊ അവിടെ കമ്മിറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല. എങ്ങനെയുള്ള നോളജ്? മെറ്റാഫിസിക്കൽ നോളജ്, മനസ്സിലായോ? അതൊരു കമ്മിറ്റ്മെന്റിന്റെ ആവശ്യം. അതുകൊണ്ട് എനിക്ക് ഒക്കത്തില്ല, പറ്റത്തില്ല, ഞാനിത് അംഗീകരിക്കത്തില്ല, ഞാൻ കേൾക്കത്തില്ല. അല്ല, പൊതുവെ പല ആൾക്കാരും അങ്ങനെയാണ്. അത് അറിവിനെ സംബന്ധിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാനും ആ സ്കൂളിൽ പഠിച്ച തന്നെ, അതിലും കടുത്ത സ്കൂളിൽ പഠിച്ചതാണ്. നിങ്ങളുടെ സ്കൂൾ കുറച്ചുകൂടെ ലിബറലാണ്, ലിബറലാണ്. ഞാൻ പഠിച്ച എവിടെയാണ്? അതെന്താണ് ഇതിലെ ഏറ്റവും ഓർത്തഡോക്സ്, മനസ്സിലായോ? അത്രയും ഓർത്തഡോക്സ് അല്ല. അത്ര ഓർത്തഡോക്സ് ആയിരിക്കുന്നിടത്തും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നിട്ടില്ല. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ റീസണബിൾ ആയതുകൊണ്ട് അവർ അതിനെ അംഗീകരിച്ചു, മനസ്സിലായോ? അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പലപ്പോഴും അവർക്ക് അവര് ചിന്തിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അവര് ചിന്തിക്കാനുള്ള സമയം എനിക്ക് തരും, അപ്പൊ ഞാൻ രക്ഷപ്പെടും. എന്ന് വിചാരിച്ച് അത് ഞാനൊരു ബാലൻസ് ചെയ്തു, മനസ്സിലായി? അവിടെ റിബലായില്ല, റിബലായി നിൽക്കാൻ പറ്റില്ല. റിബലായിട്ടല്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ വിദ്യാലയമൊക്കെ വെച്ച് നോക്കുമ്പോ, നിങ്ങളുടെ വിദ്യാലയമൊക്കെ എത്രയോ ലിബറലാണ്, അവിടെ വളരെ വളരെ ഓർത്തഡോക്സ് ആണ്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള അറിവൊന്നുമില്ല. അതിനാണ് പ്രത്യേകത. നമ്മളീ പറയുന്ന അറിവൊന്നും ഇവർക്ക് ഈ പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവിടെയോ ഒന്നും ഇവർക്ക് ഇത്തരത്തിലുള്ള മോഡേണായിട്ടുള്ള ഒരു ചിന്തയില്ല. ഇവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച പുസ്തകങ്ങളും അതിലെ തർക്കങ്ങളും അതൊക്കെ ഇങ്ങനെ, അതിന്റെ ഒരു ഇതാണ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ പറയാണ്, എനിക്ക് ടീച്ചിങ്ങിന് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറയാണ്, അപ്പോ ഞാൻ പറയുന്നത് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അങ്ങനെയല്ല, അതായത് അതിന്റെ അർത്ഥം 40 വർഷം എന്ന് പറയുമ്പോ 1, 2, 3, 4 ഞാൻ ഈ പറഞ്ഞ 40 വർഷം ശരിക്കും എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മനസ്സിലായോ? 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ അതിന്റെ അർത്ഥം എന്താണോ, ഞാൻ 1ാം വർഷം പഠിപ്പിച്ചു, 2ാം വർഷം വീണ്ടും അത് തന്നെ പഠിപ്പിച്ചു, 3ാം വർഷം ഞാൻ അത് തന്നെ പഠിപ്പിക്കുന്നു, ഈ 40ാമത്തെ വർഷം ഞാൻ പഠിപ്പിക്കുന്ന എന്താണ്? അല്ലെങ്കിൽ സിദ്ധാന്തമോതി, സിദ്ധാന്തമോതി, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അപ്പോ എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഞാൻ 1-ാം വർഷത്തെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ്. ഒന്നാം വർഷത്തെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം വർഷം ഞാൻ 40 വർഷം എന്ന് വെച്ചാൽ കണക്കാക്കി നോക്ക്, എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടാ? എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ്. ഈ 1 വർഷം ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം ആവർത്തിക്കുമ്പോഴും എന്റെ ആ അറിവ് എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ റിജിഡ് ആയിട്ട് വരും. മനസ്സിലായോ? ഈ 40-ാമത്തെ വർഷം വരുമ്പോ എന്തോരും എനിക്ക് ഞാൻ ഒരിക്കലും റിവൈസ് ചെയ്യാത്ത എന്റെ അറിവിൽ ഉണ്ടാകുന്ന ഓവർ കോൺഫിഡൻസ്, അതാണ് ഈ 40-ാം വർഷത്തിലുള്ളത്. ഇതിലെന്ത് സംഭവിക്കുന്നില്ല? റിവിഷൻ സംഭവിക്കുന്നില്ല, ഇതിൽ അപ്ഡേഷൻ സംഭവിക്കുന്നില്ല. ഇതാണ് ഈ പാഠശാലകളിലെല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് ഈ റിജിഡായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാത്ത അറിവാണ്. പിന്നെ ഇതിനെ ഫ്ലെക്സിബിൾ ആക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നു ആരുടെ ജോലി? നമ്മുടെ സ്വന്തം ജോലിയാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന അറിവ് അവർക്കില്ല, കാരണം അവർ 1-ാമത്തെ വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകും? അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ 40 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതൊരു വെറൊരു കമ്മിറ്റ്മെന്റ് മാത്രമാണ്, നോളജ് അല്ല. മനസ്സിലായോ? നോളജ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? അത് റിവൈസ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായോ? അത് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ അദ്വൈതത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അദ്വൈതം എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെന്റ് അല്ല, പിന്നെ എന്താണ്? നോളജ് ആണ്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു.